മനുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത സാങ്കരഭാഷ്യം ദ്വിതീയ അധ്യായം 47-ാം ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ഥകർമ്മണി. കർമ്മയോഗത്തിന്റെ സവിശേഷത, ഒരു കർമ്മയോഗി കർമ്മയോഗത്തെ എങ്ങനെയാണ് ധരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതാണിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പ്രധാനമായി പറഞ്ഞു കർമ്മണ്യേവ അധികാരസ്ഥ, നിനക്ക് കർമ്മത്തിനാണ് യോഗ്യത. മാ ഫലേഷു കദാചന, ഒരിക്കൽ കർമ്മത്തിൽ ഉള്ള സ്വാതന്ത്ര്യം ജീവന് ഫലത്തിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയുന്നു മാ കർമ്മഫലഹേതു, കർമ്മഫലത്തിന് നീ ഒരിക്കലും കാരണക്കാരനായി തീരരുത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കർമ്മഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു. കർമ്മഫലം മുഖ്യമായിട്ട് വരുന്ന കർമ്മഫലം സുഖദുഃഖാനുഭവം, ഒരു കർമ്മത്തിന് അനന്തഫലമാണ്. അതിൽ പ്രധാനമായിട്ട് മുഖ്യമായ ഫലം, പിന്നെ ഗൗണമായ ഫലങ്ങൾ. അതിൽ മുഖ്യമായ ഫലം സുഖദുഃഖാനുഭവമാണ്. അതിൻ്റെ ഗുണമായ, അതായത് അപ്രധാനമായ ഫലങ്ങൾ ജന്മം തുടങ്ങി സർവവും ഉൾപ്പെടുന്നു. കർമ്മഫലം തന്നെ ജ്ഞാതം അജ്ഞാതം, അങ്ങനെ രണ്ട് തരത്തിലും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അറിയുന്ന ഫലങ്ങൾ, അറിയാത്ത ഫലങ്ങൾ. അങ്ങനെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനന്തമാണ്. ഈ കർമ്മഫലത്തിന് ഹേതുവാകരുത് എന്നർത്ഥം. അപ്പോൾ കർമ്മം ചെയ്യുക കർമ്മഫലത്തിന് ഹേതുവാകാതിരിക്കുക, അതാണ് കർമ്മയോഗിയുടെ സവിശേഷത. സാധാരണ ഒരു വ്യക്തി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാൾ കർമ്മഫലത്തിന് കാരണക്കാരനായി തീരും. ഈ വിഷയവും പല ഭാഗങ്ങളിലും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശദമായ ചർച്ച എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തോന്നും ഇവിടെ ഇപ്പോൾ അർജുനനോട് ഭഗവാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന. നമ്മളത് മണിക്കൂറുകളോളം നമ്മളിതിനെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവാൻ അങ്ങനെ വിശദീകരിക്കണമായിരുന്നല്ലോ. ഭഗവാൻ ചെയ്യാത്ത കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇത് കുറച്ച് അധിക പ്രസംഗമല്ലേ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാം. ഇത്രയൊക്കെ നീണ്ട ഒരു ചർച്ച ഇതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ നീണ്ട ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുമായിട്ട്, നമ്മുടെ ചർച്ചയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും? നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമോ എന്നൊക്കെ സംശയം വരാം മനസ്സിൽ. സത്സംഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിട്ടുള്ള പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ഇത്രയൊക്കെ ഒരു വിശദീകരണവും ചിന്തയൊക്കെ ഇതിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ചിന്തിക്കുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്ന്, അങ്ങനെ ഇതിനൊരു ചിന്ത ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഗീത പലതരത്തിലാണ്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ചിലരിതിനെ പൊട്ടുകൊണ്ട് പൊതിഞ്ഞിട്ട് വെഞ്ചാപനം കൊണ്ട് വീശി ആരതിയും പൂജയൊക്കെ നടത്തും, അങ്ങനെ ഗീത ആരാധിക്കുന്നവരുണ്ട്. ഗീതയിലുണ്ട് ഗീത ആരതി ശ്ലോകം. ഗീതയ്ക്ക് തന്നെ പ്രത്യേകിച്ച് ആരതി ശ്ലോകമുണ്ട്. അത് ചൊല്ലി ദീപാരാധന നടത്തുന്നവരുണ്ട്. അതൊരു ഗീതയോടുള്ള ആദരവാണ്, ഭക്തിയാണ്. ചിലരെങ്ങനെയല്ല ചെയ്യുന്നത്, ഗീത എന്നും നിത്യം പാരായണം ചെയ്യും, അങ്ങനെ ഇത് മനഃപ്പാഠം ചെയ്യും, ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കും. അതുകൊണ്ട് സംതൃപ്തരാകുന്നവരുമുണ്ട്. ചിലരങ്ങനെയല്ല, ഇത് വായിച്ചതിന്റെ പദാർത്ഥങ്ങൾ മനസ്സിലാക്കും. ഗീത പഠിക്കുന്നു, ഗീതയുടെ പദാർത്ഥങ്ങൾ വാച്യാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എന്താണോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗീതയെ സംബന്ധിച്ച്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അധിക പ്രസംഗമാണ്, അധിക പറ്റാണെന്ന് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ പറഞ്ഞിരിക്കണം. ഒന്ന്, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഗുഹ്യതമം ശാസ്ത്രം, ഗുഹ്യതരം മയ, ഇത് അത്യധികം ഗുഹ്യതമം, രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഗുഹ്യാത് ഗുഹ്യതരം, ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു. അത് രഹസ്യമെന്ന് പറഞ്ഞാൽ പോരാ, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ് എന്നാണ്. അപ്പൊ ഇത് ദീപാരാധന നടത്തുന്നവരെ സംബന്ധിച്ചും ഇതിൻ്റെ പദാർത്ഥം കൊണ്ട് കൃതകൃത്യരാകുന്നവരെ സംബന്ധിച്ചും പിന്നെ ഇതിൻ്റെ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ഭഗവാൻ രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? വായിച്ച് മനസ്സിലായല്ലോ, കർമ്മണീവ അധികാര, കർമ്മത്തിലാണ് നിനക്ക് അധികാരം, ഇതിനെന്താ രഹസ്യം? സംഗതി സ്പഷ്ടം ഇല്ല. ഇത് രഹസ്യം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അവസാന ഭഗവാൻ എന്താണ് പറയുന്നത്? വിമർശിച്ച് തശേഷേണ എന്നിവിടെ പറയുന്നുണ്ട്. അവിടെയാണ് പ്രാധാന്യം. ഏത് അശേഷേണ വിമർശ്യ എന്നാണ് ഇതാദ്യന്തം. ഇതിൽ പറയുന്ന കാര്യങ്ങളെ വിമർശനം ചെയ്തിട്ട് എന്നുവെച്ചാൽ ഗാഢമായി ഗഹനമായി ചിന്തിച്ചിട്ട് വേണം ഇതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ അധിക പ്രസംഗം വേണ്ടിവരുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കണം. ഗഹനമായി ചിന്തിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ ആശയം, ഗീതയിൽ പറയുന്ന ആശയം എന്താണെന്ന് മനസ്സിലാവും. അല്ല, ഗീതാ ശ്ലോകത്തിന്റെ പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് പ്രതീതമാകുന്ന ആശയങ്ങൾ പോരാ ഗീത മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അശേഷേണ വിമർശ്യ എന്ന് അർജുനോട് പറഞ്ഞിട്ടുണ്ട്. ഗീതയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഇത് മനസ്സിൽ കരുതും. ഇതെങ്ങനെ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ചിന്തിച്ച് സ്വാംശീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ കർമ്മയോഗത്തിന്റെ പ്രകടനമാണ്. ഗീതയിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് പറയുന്നുണ്ട്. ദേവന്മാർക്കും ദാനവന്മാർക്കും ഒന്നും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചാൽ എല്ലാം പിടികിട്ടത്തില്ല, കുറേ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണിത് ഗുഹ്യതമം എന്ന് പറഞ്ഞത്. ഭാഷകാരനും ഇടയ്ക്കിടയ്ക്ക് പറയും, എന്താണ് ഇത്? പ്രാകൃത ബുദ്ധികൾക്ക്, ദുർബുദ്ധികൾക്ക് എന്ന് പറയുമ്പോൾ അതൊരു ചീത്തയ അർത്ഥത്തിലല്ല പറയുന്നത്. സാധാരണ ജീവന്മാരെല്ലാം അങ്ങനെയാണ്, പ്രാകൃത ബുദ്ധികളാണ്, ദുർബുദ്ധികളാണ്. അവരുടെ മനസ്സിൽ ഗീതയ്ക്കുള്ള സ്ഥാനം വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഗീത അങ്ങോട്ട് അടിച്ചു കയറ്റേണ്ടി വരും. ബുദ്ധിയിൽ ഇടമില്ല, സ്ഥലമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതിനെ നമ്മുടെ ജീവിത സന്ദർഭങ്ങളുമായി ചേർത്ത് വച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. എന്നാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ ഒരു അംശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗീതയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ എന്തായാലും അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. വ്യാസ ഭഗവാനാണെങ്കിലോ ഇതിന്റെ മുക്കാൽ ഭാഗം അറിഞ്ഞു എന്നാണ്. ഇതിന്റെ മുക്കാൽ ഭാഗം വ്യാസ ഭഗവാൻ പറഞ്ഞു. സഞ്ജയൻ കുറച്ചുകൂടെ മുടുക്കനായിരുന്നുകൊണ്ട് ഇതിന്റെ പകുതി അറിഞ്ഞു. അർജുനനാണെങ്കിലും ഇതിന്റെ കാലേ അറിഞ്ഞുള്ളൂ, കാൽഭാഗം. അപ്പൊ പിന്നെ നമ്മുടെ കാര്യമോ? അപ്പൊ പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ വ്യാഖ്യാതാക്കളെല്ലാം അതാ ചെയ്യുന്നത്. ജ്ഞാനികളായ പണ്ഡിതന്മാരായിട്ടുള്ള വ്യാഖ്യാതാക്കൾ ഇതിനെ, അവര് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇതിന് ഉപരിയുള്ള ഒരു ചിന്തയാണ്. കുറെ കാര്യങ്ങൾ അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അർജുനനും കാര്യമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റിയില്ല, കാരണം പിന്നെ അവിടെ തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് കാര്യമായൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അതെല്ലാം ഞാൻ മറന്നുപോയി, ഒന്നുകൂടി ഒന്ന് വെളിപ്പെടുത്തണം. മറന്നുപോകുന്നത് ആരുടെയും കുറ്റമല്ല, കാരണം അത്രയും ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ദീർഘമായൊരു ചർച്ച, ദീർഘമായൊരു വിചിന്തനം അത്യാവശ്യമാണ്. അത് ഭഗവാൻ തന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം നീ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളതാണ്. അതുകൊണ്ട് അവിടെ ഇതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പുറത്ത് കൊണ്ടുവരണം. അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ശ്ലോകത്തിലൂടെ നമുക്ക് കാര്യം കഴിക്കാം. ധർമ്മ നിയമാധികാര ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരുവിട്ടിരുന്നാലും അത് ഒരു പറച്ചിലായിട്ട് നിൽക്കും. അപ്പം അത് പോരാ എന്നുള്ളതാണ്, എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിമർശ ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം. അപ്പോൾ ഇവിടെ കർമ്മഫലത്തിന് ഹേതുവാകരുത് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ചർച്ചാ വിഷയം, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് വരുന്നതിനും ഒരു കാരണമുണ്ട്, കാരണം ഇത് ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്. രണ്ടാമത്, നമ്മൾ നിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കർമ്മമണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേയെങ്കിലും നമുക്ക് പ്രയോജനപ്പെടും. ഇത് ചർച്ച ചെയ്ത് ഇതെല്ലാം മനസ്സിലാക്കി എല്ലാവരും കർമ്മയോഗികളായി മാറും. അങ്ങനെയൊക്കെ മാറിയ നല്ലതാണ്. അങ്ങനെയൊക്കെ മാറുമെന്നുള്ള വ്യാമോഹമൊന്നും എന്റെ മനസ്സിലില്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒരാളെ സഹായിക്കും. അതൊരിക്കലും ഒരു പാഴ്വേലയാകത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. എങ്ങനെയാണ് ഈ കർമ്മഫലത്തിന് ഹേതുവാകാതിരിക്കുന്നത്? കർമ്മഫലത്തെക്കുറിച്ച് പറഞ്ഞു, അത് മുഖ്യമായും സുഖദുഃഖങ്ങളാണ്. അപ്പോൾ കർമ്മയോഗിയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് സമത്വം യോഗവിച്ചതി. കർമ്മയോഗം എന്ന് പറയുന്നത് മനസ്സിന്റെ സമത്വമാണ്. കർമ്മയോഗിയുടെ ലക്ഷണമായിട്ട് പറയുന്നു അത് തന്നെ, അടയാളമായിട്ട് പറയുന്നു അതാണ്. കർമ്മം ചെയ്യുമ്പോൾ ആർക്കാണോ മനസ്സിന് സമത്വമുള്ളത് അതാണ് കർമ്മയോഗം. ചെയ്യുന്ന കർമ്മം സ്വധർമ്മമായിരിക്കണം. ചെയ്യുന്ന കർമ്മം പരോപകാരപരമായിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കർമ്മയോഗി അഹന്തയെ ത്യജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, സ്വാർത്ഥത്തെ ത്യജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് വ്യാവഹാരികമായി പരോപകാരപ്രദമായിരിക്കും. ലോകദൃഷ്ടിയിൽ അത് പരോപകാരപ്രദമായിരിക്കും. പക്ഷെ ആത്മീയ ദൃഷ്ടിയിൽ എന്താണത്? ആത്മാർത്ഥം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ആത്മീയ ദൃഷ്ടിയിൽ ആത്മാർത്ഥം, അതായത് തനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടി? തന്റെ തന്നെ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ലോകദൃഷ്ടിയിൽ അത് പരോപകാരാർത്ഥമായി തീരുന്നു. സത്യം അതല്ല, അത് സ്വാർത്ഥമാണ്, ആത്മാർത്ഥമാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി പരോപകാരാർത്ഥമായി തീരുന്നു. എന്തുകൊണ്ട്? അത് അവിടെ അഹന്തയെ ത്യജിക്കുന്നുണ്ട്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അഹന്തയെ ത്യജിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ രീതിയിൽ അത് പരോപകാരാർത്ഥമാകുക എന്നുള്ളതല്ല. കർമ്മയോഗി എന്ത് പ്രവൃത്തി ചെയ്താലും ശരി, അത് വ്യാവഹാരികമായ തലത്തിൽ അല്ലെങ്കിൽ ലോകദൃഷ്ടിയിൽ അത് പരോപകാരാർത്ഥവും ആത്മദൃഷ്ടിയിൽ അത് സ്വാർത്ഥവുമാണ്, അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാർത്ഥം പരാർത്ഥം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന അർത്ഥങ്ങളല്ല അവിടെ. ലോകസേവനം എന്ന് പറയുന്നത് അതവിടെ അതല്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമെന്ന് പറയുന്നത് എന്താണ്? അന്ധക്കരണ ശുദ്ധിയാണ്. അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അന്ധക്കരണ ശുദ്ധിയിലാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ, ലോകസേവനവും മറ്റും. അക്കാര്യത്തിൽ തർക്കമില്ല. ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ലോകത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കർമ്മയുടെ ശ്രദ്ധ ലോകത്തിലല്ല, തന്നിലാണ്. എപ്പോഴും തന്റെ അന്തരാത്മാവിനെയാണ് അയാൾ അനുസന്ധാനം ചെയ്യുന്നത്, ലോകത്തെ അല്ല. ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന് ഉപകരിക്കട്ടെ, പക്ഷേ കർമ്മയോഗം എന്ത് ചെയ്യുന്നു? കർമ്മയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് തന്നിലാണ്, കർമ്മത്തിലല്ല, കർമ്മിയിലാണ്, ചെയ്യുന്നവനാണ് ശ്രദ്ധ. അപ്പൊ അവിടെ അയാൾ അഹന്തയെ ത്യജിക്കുന്നു. അഹന്തയെ എന്തിനു വേണ്ടി ത്യജിക്കുന്നു? അതാണ് പറഞ്ഞു, മാ കർമ്മഫല ഹേതു, കർമ്മഫലത്തിന് ഹേതുവാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഹന്തയെ ത്യജിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഭാവം, ആ ഭാവം കൂടാതെ പ്രവർത്തിക്കുക, അതാണ് അഹന്തയെ തിരിക്കുക എന്ന് പറഞ്ഞ. കർമ്മം ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം മനസ്സിൽ വരും. എന്തുകൊണ്ട്? നമ്മൾ ആ കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോഴും മറ്റും എപ്പോഴും വരത്തില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവത്തെ നമ്മൾ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ ഭാവം വരും, പ്രവൃത്തിയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വരും. ഒരു പ്രവൃത്തി നമ്മൾ നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തിക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ മറ്റുള്ളവർ അഭിനന്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് നമ്മൾ ലൗകികമായ എന്തെങ്കിലും ഫലങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, സ്ഥാനം, മാനം, ധനം, പ്രശസ്തി, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനെയെല്ലാം കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അവിടെ ഞാനെന്നുള്ള ഭാവം വരും. പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ആത്മവിസ്മൃതിയാണ്, തന്നെക്കുറിച്ച് തന്നെ മറക്കും. നമ്മൾ എങ്ങനെ ഒരു പ്രവൃത്തിയിൽ വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ എന്നൊന്നും ആരും പറയാറില്ല, തന്നെ മറന്നാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ അഹം എന്ന് പറയുന്ന വരുന്ന ഇവിടെ അത് ആ പ്രവൃത്തിയുടെ ഫലവുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ, സാധാരണ ഫലങ്ങൾ. സത്കർമ്മങ്ങളുടെ ഫലമായി, സത്കർമ്മങ്ങളുടെ ലൗകിക ഫലമായി ലൗകികർ കാണുന്ന ഇതൊക്കെയാണ് എന്താണ് ഈ പറയുന്ന അംഗീകാരം, അഭിമാനം, സ്തുതി, സ്ഥാനമാനങ്ങൾ, ധനം, യശസ്, കീർത്തി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കർമ്മത്തിൻ്റെ അവാന്തര ഫലങ്ങളാണ്. ഈ ഫലങ്ങളുമായി കർമ്മം ചെയ്യുന്നവൻ ബന്ധപ്പെടുമ്പോൾ എന്തു വരുന്നു, അവിടെ ഞാനെന്നുള്ള ഭാവം വരുന്നു. ആ വരുന്ന ഭാവത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ കർമ്മഫലത്തിനോട് ജീവനെ ബന്ധിപ്പിക്കുന്നത് ഈ ഞാനെന്ന് പറയുന്ന ഭാവമാണ്. ആ ഞാനെന്നുള്ള ഭാവം വന്നില്ലെങ്കിൽ അവിടെ ഈ ഫലങ്ങളുമായിട്ട് ജീവന് ബന്ധമില്ല. ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം നമ്മൾ അഭിമാനിക്കുന്നു, എനിക്കിത് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു, മറ്റുള്ളവർ അഭിനന്ദിക്കത്തക്ക രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു, ആ തരത്തിലൊരു അഭിമാനം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അഭിനന്ദനത്തിനോട് ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ കർമ്മം അതിൻ്റെ വഴിക്ക് പോയി ചെയ്തവൻ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. ജീവൻ കർമ്മഫലങ്ങളോട് ആസക്തനാകുന്നത് ഈ അഹന്തയിലൂടെയാണ്. ഞാനെന്നുള്ള ഭാവം, സംസ്കൃതത്തിൽ അതിന് അഹന്ത എന്ന് പറയും, മലയാളത്തിൽ പറയുന്ന ധിക്കാരം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു, അത് ശ്രദ്ധിക്കുന്നു. അവന് വലിയ അഹന്തയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ ധിക്കാരിയാണെന്നാണ്, ആരും പറഞ്ഞ അനുസരിക്കാത്തവൻ. ഇവിടെ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. നമ്മൾ അഹന്ത എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് അധ്യാത്മശാസ്ത്രത്തിൽ അഹന്തയ്ക്ക് ധിക്കാരം എന്നുള്ള അർത്ഥമില്ല. സാധാരണഗതിയിൽ ഞാനെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഭാവം എന്നേ ഞാൻ അർത്ഥമുള്ളു. അഹമ്മതി എന്ന് പറയുന്നു, അഹങ്കാരം, അഹന്ത, ധിക്കാരം, ആ അർത്ഥമല്ല ഇവിടെ. അത് ഒരു ദുർവികാരമാണ്, ഒരു ദുർവികാരത്തെക്കുറിച്ച് പറയുന്നതാണ് അങ്ങനെ അഹന്ത എന്ന് പറയുന്നത്. ഇവിടെ അതല്ല, നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ അഹന്ത എന്ന് പറയുന്നതിന് നമ്മുടെ മനസ്സിൽ സഹജമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനെന്നുള്ള ഭാവം എന്നർത്ഥമാണ്. അത് ഒരു കർമ്മത്തെ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ജീവനിൽ പ്രകടമായി വരുന്നു. ഒരു കർമ്മത്തെ ഒരാൾ അതിൻ്റെ പൂർണ്ണമായി ആ കർമ്മം അനുഷ്ഠിക്കുന്നു, ഒരു കർമ്മത്തെ ശരിയായ രീതിയിൽ അയാൾ പൂർത്തിയാക്കുന്നു, പറയണ്ടോ പെർഫോമൻസ് കർമ്മത്തിൻ്റെ, അവിടെയും അഹന്ത വരും, ഞാനെന്ന ഭാവം വരും. അതെനിക്ക് നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്നു എന്നൊരു തോന്നുന്നു. ഇവിടെയെല്ലാമാണ് അഹന്ത വരുന്നത്, അഹം അവിടെ പെട്ടെന്ന് തലവെക്കും. നമ്മൾ സംഭാഷണത്തിൽ ഞാനെന്ന് പറയുമല്ലോ, അങ്ങനെ സംഭാഷണത്തിൽ ഞാനെന്ന് പറയുക, ചിന്തിക്കുന്നിടത്ത് ഞാനെന്ന് പറയുക, അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരാളുടെ അഹന്തയൊന്നും വരത്തില്ല. അങ്ങനെ വരുമെന്ന് കരുതിയിട്ട് ചിലർ ഞാനെന്ന് പറയുന്നതിന് വരെ നോം എന്നൊക്കെ പറഞ്ഞോളാം, ഇംഗ്ലീഷുമല്ല മലയാളവും ഇല്ലാത്ത എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഈ പറയുന്ന സാധനം ബോധത്തൊന്നുമില്ല. അഹന്ത ഉണ്ടെങ്കിൽ അത് ഏത് ഭാഷ ഉപയോഗിച്ചാലും മതി. ഞാനെന്ന് പറയുന്നതിന് ഒരു നീ എന്ന് ഉപയോഗിച്ചാലും അത് അവിടെ തന്നെ കാണും. ഭാഷ ഉണ്ടെന്നും അതിനെ പരിഷ്കരിച്ച് മാറ്റാനൊക്കെ മനസ്സിന്റെ ഭാവമാണത്. അന്ധകരണത്തിന്റെ ഒരു പരിണാമമാണ് ഈ അഹം എന്നുള്ള ഭാവം. അത് സദാസമയവും ജീവനെ കർമ്മഫലങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. ഇത് കർമ്മത്തിന്റെ ലൗകികമായ അവസ്ഥ. അതായത് ലൗകികനായ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് ഫലങ്ങളുണ്ടാകുന്നു. ആ ഫലങ്ങളോട് അഹന്ത ആ ജീവനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർമ്മഫലത്തോട് അഹന്ത ജീവനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ എന്ത് വരുന്നു? മനസ്സിൽ അസമത്വം വരും, സമത്വം വരത്തില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ കർമ്മഫലം പറഞ്ഞല്ലോ, സുഖദുഃഖങ്ങളാണ് മുഖ്യമായ ഫലങ്ങൾ. അത് സാധാരണ മൂന്ന് തരത്തിൽ, അതിനെ മൂന്നായി വിഭജിക്കാറുണ്ട്. തീവ്രം, മധ്യം, മന്ദം, ഇങ്ങനെ മൂന്നായിട്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിനെ ഒരു ശാസ്ത്രീയ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. അതായത് സുഖദുഃഖങ്ങളുടെ അനുഭവം, തീവ്ര സംവേദനം അതുണ്ടാകാറുണ്ട്. തീവ്രമായ അനുഭവങ്ങൾ, സുഖമായാലും ദുഃഖമായാലും. വളരെ കാമിയായ ഒരു മനുഷ്യന് തൻ്റെ കാമനയുടെ പൂർത്തീകരണത്തിൽ എന്ത് വിഷയത്തിൻ്റെ ഉപഭോഗമായാലും ശരി, അയാളിൽ തീവ്ര സംവേദനം ഉണ്ടാകുന്നു സുഖദുഃഖങ്ങളുടെ. ഇത് സാധാരണ കർമ്മികളുടെ അനുഭവമാണ്. ഇപ്പോൾ പാൽപ്പായസം കുടിക്കണമെന്ന് ഒരാൾ വളരെ ആഗ്രഹിച്ച്, അയാൾക്ക് അത് കിട്ടി, അയാളത് അനുഭവിക്കുന്നു, മനസ്സിന് വളരെ ആഹ്ലാദം ഉണ്ടാകും. അതാണ് അതിൻ്റെ തീവ്ര സംവേദനം. ഈ തീവ്രമായ സംവേദനത്തിന് എന്താണ് സംഭവിക്കുന്നത്? അഹന്തയുടെ തീവ്രമായ പരിണാമം ഉണ്ടാകും. അന്ധകരണ പരിണാമമാണ് സുഖം, അന്ധകരണത്തിൻ്റെ തന്നെ പരിണാമമാണ് അഹന്തയും. അത് മനസ്സിലാക്കണം. അന്ധകരണം തീവ്രമായി പരിണമിക്കുന്നതാണ് തീവ്ര സംവേദനം. അതിന് സംവേദനം എന്ന് പറയുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അന്ധകരണത്തിലുള്ള അനുഭവങ്ങൾ, സുഖദുഃഖാദി അനുഭവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ബാഹ്യ വിഷയങ്ങളെ അറിയുന്ന പോലെയല്ല. അന്ധകരണം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചിച്ഛായയോടുകൂടിയതാണ്, ചൈതന്യമയമായിട്ടിരിക്കുന്നു സദാസമയം. അവിടെ അന്ധകരണത്തിലൊരു പരിണാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ജീവൻ ഗ്രഹിക്കുന്നതിന് മറ്റൊരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അതായത് ബാഹ്യമായ വസ്തുക്കൾ, പുസ്തകം ഇരിക്കുന്നു, ആ പുസ്തകവും വാസ്തവത്തിൽ ഈ ചൈതന്യത്തിൻ്റെ തന്നെ പരിണാമമാണ് എന്ന് പറയാൻ നമുക്ക് ഒരു തരത്തിൽ. പക്ഷെ അതിനെ നമുക്ക് ഗ്രഹിക്കുന്നതിന് വേറൊരു അറിവിൻ്റെ ആവശ്യമുണ്ട്. കാരണം അത് താമസികമായ ഒരു പരിണാമമാണ്. അതിന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് പുസ്തകജ്ഞാനം കൊണ്ട് പുസ്തകത്തെ അറിയുന്നു. പക്ഷേ ഈ സുഖദുഃഖജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സുഖദുഃഖങ്ങൾ അന്ധകരണത്തിൻ്റെ പരിണാമമാണ്, സാത്വികമായ പരിണാമമാണ്, അത് ഈ ചൈതന്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഏത് സമയമാണോ നമ്മുടെ അന്ധകരണത്തിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നത്, ആ സമയം നമുക്കതിനെ അറിയാതിരിക്കാൻ കഴിയത്തില്ല. പുറത്ത് ഈ പുസ്തകം ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് പുസ്തകത്തെ അറിയാതിരിക്കാൻ പറ്റും. എന്റെ മനസ്സിവിടെ ഇല്ലെങ്കിൽ എനിക്കിതിനെ അറിയാതിരിക്കാൻ പറ്റും. സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിന്റെ പരിണാമം ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞേ തീരും. അത് ഉള്ളിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുക, നമ്മൾ അറിയാതിരിക്കുക, അങ്ങനെ ഒരു ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് പുസ്തകം പുറമേ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനെ അറിയുന്നു, എപ്പോഴും ഒരു തരത്തിൽ തന്നെ അറിയുന്നു. സുഖദുഃഖങ്ങൾ അങ്ങനെയല്ല, അത് തീവ്രം, മധ്യം, മന്ദം, ഇങ്ങനെ അതിനെ പൊതുവായി പറയുകയാണ്. ഒന്നേ അധികം ഒന്നേ രണ്ട് എന്ന് പറയുന്ന പോലെ കൃത്യമായ കണക്ക് പറയുന്നതല്ല, ഒരു പൊതുവായ രീതി പറയുകയാണ്. അത് ഇങ്ങനെ മൂന്ന് തരത്തിൽ പറയണമെങ്കിൽ തീവ്രമായ അന്ധകരണത്തിന്റെ സുഖപരിണാമം വരുമ്പോൾ നമുക്കവിടെ തീവ്രമായ സംവേദന വരും, ശക്തമായ അസുഖദുഃഖങ്ങൾ നമ്മൾ അറിയും. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു വളരെ ശക്തമായി. ആ സുഖം വരുമ്പോൾ നമ്മൾ വളരെയധികം ആഹ്ലാദിക്കുന്നു, ദുഃഖം വരുമ്പോൾ നമ്മൾ വളരെയധികം, നമ്മളല്ലോ കനത്ത ദുഃഖം അതനുഭവിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ജീവനെ ഇത് അനുഭവിപ്പിക്കുന്നതിനുള്ള മീഡിയ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഞാനെന്നുള്ള ഭാവം. അന്ധകരണം തന്നെ ഒരു തരത്തിൽ സുഖദുഃഖ രീതിയിൽ പരിണമിക്കുകയും വേറൊരു തരത്തിൽ ഞാനെന്നുള്ള ഭാവത്തിൽ പരിണമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയം ഒരേ സ്ഥലത്ത് നടക്കുന്നു. ഇതിനെ രണ്ടിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യവും അവിടെയുണ്ട്. സാങ്കേതികമായി ഇതിനെ സാക്ഷിഭാസ്യം എന്നെല്ലാം പറയും. അദ്വൈത ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്തൊക്കെ പറയും. മധുസൂദന ഉടൻ ചോദിക്കുക, ഏത് വസ്തുതി പറഞ്ഞു? മധുസൂദന സരസ്വതി പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പുസ്തകം പറഞ്ഞിട്ട് പ്രയോജനമില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അന്ധകരണം ചൈതന്യത്തിന്റെ ഛായയോടുകൂടിയിരിക്കുന്നു. ചൈതന്യ ഛായയോടുകൂടിയിരിക്കുന്നു എന്നുള്ളതും ഞാൻ മുമ്പ് ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിലും മറ്റും വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് പോലെ ബിംബപ്രതിബിംബഭാവത്തിനൊന്നും അല്ല, അതൊരുദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. ചൈതന്യം വിട്ടിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ എന്ന് ഞാൻ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ചൈതന്യ സാന്നിധ്യത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു, ചിന്മയമായിരിക്കുന്നു എന്നെല്ലാം പറയും. ആ ഒരവസ്ഥയിൽ സുഖദുഃഖങ്ങൾ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഖദുഃഖങ്ങളുടെ അനുഭവം നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ താല്പര്യം എന്താണോ, നമ്മുടെ അന്ധകരണം ആ രീതിയിൽ പരിണമിക്കുക, ആ പരിണാമത്തിന്റെ തീവ്രത അനുസരിച്ച് അഹന്തയും ശക്തമായി പരിണമിക്കുന്നു. അന്ധകരണം അഹന്താരൂപത്തിൽ പരിണമിക്കുന്നു. ജീവൻ എന്ത് ചെയ്യുന്നു? ഈ അഹന്ത എന്നുള്ള മാധ്യമത്തിലൂടെ സുഖദുഃഖങ്ങളെ ജീവൻ അനുഭവിക്കുന്നു. ആത്മാവിന്റെ നിർഗുണാവസ്ഥയിൽ ഒരനുഭവമില്ല. ഈ വിക്രിയകളെല്ലാം നടക്കുമ്പോഴും ആത്മാവ് എന്ത് ചെയ്യുന്നു? ത്രിപാദസ്യ അമൃതം ദിവി എന്ന് ശ്രുതി പറയുന്ന പോലെ അത് പരിശുദ്ധമായി പരമപവിത്രമായി തന്നെ നിൽക്കുന്നു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മാവ് അനുഭവിക്കുന്നു എന്ന് പറയാതെ ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ആത്മാവ് എന്ന് പറയാതെ ദേഹി എന്ന് പറയുന്നു. ദേഹത്തോടു കൂടിയിരിക്കുന്നവൻ ജീവൻ. അപ്പൊ ജീവനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പറയുന്നതല്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അവിടെ ബന്ധമോക്ഷങ്ങളൊന്നും ഇല്ലാതെ സദാ സ്ഥിതി ചെയ്യുന്നതാണ് ആ സ്വരൂപം. തീവ്ര സംവേദനങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തീവ്ര സംവേദനങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ അഹന്തയോട് ജീവൻ പൂർണ്ണമായും താതാത്മ്യപ്പെട്ടിരുന്നിരിക്കുന്നു. അതിന് തീവ്ര സംവേദന ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ ജീവന്റെ കാമനയാണ്, ശക്തമായ പൂർവ്വവാസനകളാണ്. അതാണ് പാൽപ്പായസം കുടിച്ചു നോക്കുക അത്യധികമായ ആഹ്ലാദം ഉണ്ടായത്. അതിന് കാരണമായിരിക്കുന്നത് ശക്തമായ പൂർവ്വവാസനകളും ശക്തമായ ജീവൻ അതിനോടുള്ള ബന്ധവുമാണ്. കർമ്മബന്ധം ഇനി പറയും, കർമ്മബന്ധം പ്രഭാസ്യസി, ആ വാസനകൾ കൊണ്ടാണ് ആ കർമ്മബന്ധം വരുന്നത്. ഇത് സാധാരണ മനുഷ്യന് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ച് അതിന്റെ ഫലം ഉണ്ടാകുന്നു. ചിലപ്പോൾ അത് തീവ്രതരമായി പരിണമിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അഹന്ത അതിനെ, ആ സുഖദുഃഖ അനുഭവങ്ങളെ അഹന്തയിലൂടെ ജീവൻ അറിയുന്നതാണ് ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നെല്ലാം നമ്മൾ പറയുന്നത്. എനിക്ക് സുഖാനുഭവം ഉണ്ടായി, എനിക്ക് ദുഃഖാനുഭവം ഉണ്ടായി, ഞാൻ വേദനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്നെല്ലാം നമ്മൾ പറയുന്നതാണ്. ജീവൻ അഹന്തയിലൂടെ ആ സുഖദുഃഖ അനുഭവങ്ങളുടെ തീവ്രമായ അനുഭവത്തെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ മധ്യമമായിട്ടുള്ള പരിണാമം എങ്ങനെയാണ്? നമ്മൾ പാൽപ്പായസം തന്നെ കുടിച്ചുകൊണ്ടേയിരിക്കും. വളരെ ആഗ്രഹിച്ച് കിട്ടിയതാണ്, പക്ഷെ അതെന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അനുഭവം കൊണ്ട് സംസ്കാരം നശിക്കുന്നു. ഉള്ളിലുള്ള കാമനകൾക്ക് ശാന്തി വരുന്നു. അന്ധകരണത്തിന്റെ പരിണാമം ദുർബലമാകുന്നു. അതാണ് ആദ്യം കുടിച്ച അത്രയും സന്തോഷം പിന്നീട് കുടിക്കുമ്പോൾ തോന്നാത്തത്. എല്ലാ ദിവസവും ആശ്രമത്തിൽ പാൽപ്പായസം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പാൽപ്പായസവും കഞ്ഞിവെള്ളവും തമ്മിൽ നമുക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. അത് വെറും കഞ്ഞിയുടെ വെള്ളം പോലെ തോന്നും. ആവർത്തനം കൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാ അസുഖവും നമുക്ക് മന്ദമായി അനുഭവപ്പെടുന്നു. രണ്ടാമത് സംഭവിക്കുന്നതാണ് മധ്യമം, മന്ദമല്ല മധ്യമം. അപ്പോൾ സുഖ അനുഭവങ്ങളുടെ ആവർത്തനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ തീവ്രത കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ചിലർ അതിന് ഒന്നുകൂടെ മധുരമാക്കാൻ ചിലപ്പോൾ ശകലം മുളക് പൊടി ചേർത്ത് നോക്കും. ഏതെങ്കിലും തരത്തിൽ അതിന് ഒന്നുകൂടെ പഴയതുപോലെ ആക്കാൻ, അതിൻ്റെ രൂപഭാവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും തീവ്രമാക്കാം. പക്ഷേ സാധാരണഗതിയിൽ അത് അന്ധക്കരണവിടെ എന്തുകൊണ്ടാണ് ആ തീവ്രമായ സംവേദനങ്ങൾ കൊണ്ട് അതൊരു കർമ്മഫലമായി വരുന്നതാണ്. ആ സംസ്കാരം കുറെ നശിക്കുന്നു. ഇനി അനുഭവം കൊണ്ട് കൂടുതൽ തീവ്രമാവുന്നതുകൊണ്ട് ചില അനുഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു? അനുഭവം കൊണ്ട് അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അങ്ങനെ വരുന്നു. അത് വേറെ സന്ദർഭത്തിൽ അത് വേറെ രീതിയിൽ വരുന്നതാണ്. അത് വെച്ചാൽ അതിന്റെ തുടക്കം തക്കാൾ തീവ്രമായ തലങ്ങൾ ബാക്കിയുണ്ട്. അതനുഭവിക്കുന്നതിനുള്ള കർമ്മ സംസ്കാരം വേറെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില അനുഭവങ്ങൾ തീവ്രത്തിൽ നിന്ന് തീവ്രതരം തീവ്രതമമായി പോകുന്നു. പക്ഷെ സാധാരണഗതിയിൽ പറയുന്നതാണ് എന്താണത്? തീവ്രത്തിൽ നിന്ന് അത് മധ്യമത്തിലേക്ക് വരുന്നു. അപ്പൊ സാധാരണ മനുഷ്യരുടെ എല്ലാ അനുഭവങ്ങളും തീവ്രം മധ്യമം ഇത്തരത്തിൽ നിൽക്കും. കർമ്മയോഗിയുടെ ആണെങ്കിലോ, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖാനുഭവങ്ങൾ മന്ദമായിരിക്കും. അതായത് കർമ്മങ്ങളിൽ നിന്നും ആർജിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾ അത് മന്ദമായിരിക്കും. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ നിന്നൊരു ഒരു സുഖം, നമ്മൾ പറയുമല്ലോ ആ ജോലി ചെയ്യുന്നത് നല്ല സുഖമാണ്, ജോലി അനായാസമായി ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ആ ജോലി ചെയ്യുന്നത് സുഖമാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ, അനുകൂലമായ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ ധരിക്കും, എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ആ സുഖമെന്ന്. അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തു, നമ്മുടെ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം നമുക്ക് നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി വരുന്ന സുഖമായിരിക്കത്തില്ല. സുഖമെന്ന് പറയുന്നതിന് പറഞ്ഞല്ലോ, എപ്പോഴും മുഖ്യ കാരണമായിരിക്കുന്ന സംസ്കാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം ആ പ്രവൃത്തിയുടെ ഫലമായി വരുന്ന സുഖമല്ല. അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും ആ പ്രവൃത്തിയുടെ തന്നെ ഫലം ആയി വരുന്ന ദുഃഖമല്ല. ആ സുഖദുഃഖാനുഭവങ്ങൾക്ക് പൂർവ്വ സംസ്കാരവും കാരണമാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ദുഃഖാനുഭവം ഉണ്ടാവാം. കാരണം ദുഃഖത്തിനുള്ള കാരണമായ സംസ്കാരം അന്ധകരണത്തിൽ കിടപ്പുണ്ട്. ഈ പ്രവൃത്തിയും ആ സുഖത്തെ സ്വാധീനിക്കാം, പക്ഷെ മുഖ്യമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സുഖമല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തത്വം കർമ്മയോഗിക്ക് അറിയാവൂ, സാധാരണ കർമ്മിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കർമ്മയോഗിയുടെ മനസ്സ് സമത്വത്തിലിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം കർമ്മയോഗി ആണ് സൽപ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അയാൾ ആ പ്രവൃത്തിയുടെ ഫലമായി അയാൾക്ക് കിട്ടേണ്ട എന്താണ്? പൂജ, ബഹുമാനമാണ്. നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് തല്ലാണ്, ദുഃഖം വരും ഇങ്ങനെ ഒരു പ്രവൃത്തി എന്നും ഇങ്ങനെ ഒരു ഫലമാണല്ലോ ഉണ്ടായത്, പരോപകാരം പ്രവർത്തിക്കാൻ പോയി. വീട്ടിലിരുന്ന് വീട്ടുകാരി നോക്കിയിരുന്നെങ്കിൽ എന്തായാലും തല്ല് വാങ്ങത്തില്ലായിരുന്നു. ലോക നന്മയ്ക്കായി ഇറങ്ങി തിരിച്ച് തല്ലും വാങ്ങേണ്ടി വരും, ദുഃഖിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ അപ്രവൃത്തിയുടെ ഫലമായി ദുഃഖത്തെ കാണുന്നു. എന്തുകൊണ്ട്? അവിടെ കർമ്മയോഗമില്ല, കർമ്മമേ ഉള്ളൂ. സത്പ്രവൃത്തിയാണ് ചെയ്യുന്നത്, പക്ഷെ കർമ്മയോഗമില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? മനസ്സിലവിടെ സമത്വമില്ല. കർമ്മയോഗി മനസ്സിലാക്കുന്ന എങ്ങനെ? ഈ അനുഭവിക്കുന്ന സത്പ്രവൃത്തിയുടെ ചെയ്തുകൊണ്ടിരിക്കെ വന്ന പ്രതികൂല അനുഭവങ്ങളും ദുഃഖവും എല്ലാം അതിന് കാരണം സംസ്കാരമാണോ? അത് അനിവാര്യമാണ്. ആ തല്ലി എവിടെ ആയാലും എന്നെങ്കിലും ഒരിക്കൽ വാങ്ങിയേ തീരും. എവിടെ പോയാലും അത് നേരത്തെ തന്നെ നമുക്ക് തരാനായി ആരോ പൊതിഞ്ഞ് കെട്ടി വച്ചിരിക്കുകയാണ് സമ്മാനം. എവിടെ പോയാലും അത് വാങ്ങണം. അങ്ങനെയാണ് കർമ്മയോഗി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മാനം, ആദരവ്, ബഹുമാനം പ്രതീക്ഷിക്കുന്നിടത്ത് തിരസ്കാരം, നിന്ദ, അപമാനം എല്ലാം വരുമ്പോൾ അതിന്റെ ഫലമായി മനസ്സിൽ ദുഃഖം ഉണ്ടാകുന്നു സാധാരണ കർമ്മി. തീവ്രമായി ദുഃഖമുണ്ടാകും, കർമ്മയോഗിക്ക് അതുണ്ടാകുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നു? കർമ്മയോഗിക്ക് ഇവിടെ പറഞ്ഞത് ഇതിന്റെ രഹസ്യം അറിയാം. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമല്ല, അത് തന്നെ സഞ്ചയിച്ചിട്ടുള്ള പാപത്തിന്റെ ഫലമാണ്. എവിടെ ദുഃഖമുണ്ടോ അത് പാപത്തിന്റെ ഫലം, എവിടെ സുഖമുണ്ടോ അത് പുണ്യത്തിന്റെ ഫലം. ഇതാണ് കർമ്മസംസ്കാരത്തിന്റെ നിയമം. അപ്പൊ ഇതിന് ഒരു കർമ്മത്തിനും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന വേളയിലും ദുഃഖം അനുഭവിക്കാം, ദുഷ്കർമ്മം ചെയ്യുന്ന അത് പറയണ്ടേ, ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ സുഖിക്കുന്നുണ്ട്, അസൂയോടെ പറയും, അവന്റെ തലയിൽ ഇടി വീഴുന്നു എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? സഞ്ചിതമായ ആർജിതമായ പുണ്യത്തിന്റെ ഫലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ വർത്തമാനാവസ്ഥയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾക്കും നേരിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നത് സുഖദുഃഖാനുഭവങ്ങൾ എന്ന് പറയുന്നത് കർമ്മവിഭാഗമാണ്. നമ്മൾ കർമ്മഫലം എന്ന് പറയുന്നിടത്ത് അവിടെ വിഭാഗം എന്ന് പറയും, അതായത് വളരെ പാകപ്പെട്ടു വന്നത്. ഒരു സമയം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മഫലമായ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഇന്നുവരെ സഞ്ചിതമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഫലമാണ്. ഒരു സത്കർമ്മം ചെയ്തു എന്ന് വിചാരിച്ച ഒരാൾക്ക് സുഖം കിട്ടണമെന്നില്ല, അത് പൂർവ്വപുണ്യങ്ങളോടുകൂടി ചേർന്നിട്ട് സുഖാനുഭവത്തെ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു പരിണാമ അന്ധകരണത്തിൽ ഉണ്ടാക്കാനുള്ള ക്ഷമത ഉണ്ടെങ്കിലേ അത് സുഖമായി വരത്തുള്ളൂ. അവിടെ പ്രബലമായിരിക്കുന്ന പൂർവ്വ സംസ്കാരം പാപത്തിൻ്റെതാണെങ്കിൽ ദുഃഖം തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ വന്നിട്ടും പലർക്കും ദുഃഖം മാറാത്തത്. അപ്പൊ വിചാരിക്കും വീട്ടിൽ ഇരുന്നെങ്കിൽ സുഖമായിരുന്നേ, എന്റെ വീട്ടിൽ ഇരുന്നാലും ഇത് അനുഭവിക്കാനുള്ളതാണെങ്കിൽ അനുഭവിച്ചേ തീരും. ആ പാപക്ഷയത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദുഃഖത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. സംസ്കാരനാശത്തിനുള്ള അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. സാധാരണ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? കർമ്മവാസനയെ ദൃഢപ്പെടുത്തുന്നു, ശക്തമായ കർമ്മ പ്രേരണയെ വീണ്ടും ഉണ്ടാക്കും. പക്ഷെ കർമ്മയോഗമാണെങ്കിലോ അതിനെ ശമിപ്പിക്കുന്നു, അതിന്റെ ഉപശമമാണ്. കർമ്മപ്രേരണകളെ അത് നശിപ്പിക്കുകയാണ്. അപ്പൊ കർമ്മയോഗിയിൽ സുഖദുഃഖ പരിണാമങ്ങൾ മൃദുവായിരിക്കും, മന്ദമായിരിക്കും, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനുള്ള കാരണം എന്താണ്? അതായത് സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ശക്തമായ കർമ്മങ്ങളുണ്ടെങ്കിൽ കർമ്മയോഗിയിലത് കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ അത് മന്ദമായ മൃദുവായ പരിണാമത്തെ ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രധാനമായ ഒരു കാരണം, അന്ധകരണത്തിന്റെ തീവ്രമായ പരിണാമത്തിന് കാരണമായിരിക്കുന്നത് ഒന്ന് കാമനയാണ്. സാധാരണ കർമ്മം ചെയ്യുന്നവനിൽ അത് ശക്തമായിട്ടുണ്ട്. ഏത് കർമ്മം ചെയ്താലും, സത്കർമ്മമായാലും ശരി അല്ലാത്തതായാലും ശരി, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ നിസ്വാർത്ഥതയിലും കാമമുണ്ട്. നമ്മുടെ നിസ്വാർത്ഥത കൊണ്ട് നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ലോകത്തിന്റെ അംഗീകാരം, ബഹുമാനം, പൂജ അതെങ്കിലും ആഗ്രഹിക്കും. ചിലർക്ക് പണം വേണ്ടിയിരിക്കും, അതിനോട് താല്പര്യം കാണത്തില്ല. പക്ഷെ അവർക്ക് സ്ഥാനം വേണം, പത്ത് പേരെ ഭരിക്കാൻ കൈ കെട്ടണം, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല, അങ്ങനെയുള്ളവരുണ്ട്. പണത്തിനോടൊന്നും നോട്ടം കാണത്തില്ല. പത്ത് പേരായിട്ട് വട്ടം തിരക്കിയാൽ അത് ആത്മസംതൃപ്തിയാണ്, ഭരിക്കുന്നതിനുള്ള ഒരു സുഖം. ചിലർക്ക് അതിലായിരിക്കുന്നോട്ട്, ചിലർക്ക് അതുമല്ല, ചിലർക്ക് പണത്തിൽ തന്നെ ആയിരിക്കുന്നോട്ട്, ചിലർക്ക് മറ്റു പലതിലുമാണ് നോട്ടം, നമുക്ക് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ. അപ്പൊ അതിങ്ങനെ പോകും. അപ്പൊ നിസ്വാർത്ഥമായ കർമ്മം എന്ന് നമ്മൾ കരുതുന്നിടത്തും മനുഷ്യന് പല സ്വാർത്ഥതകളുമുണ്ട്. ഈ സാധാരണ മനുഷ്യന്റെ കാര്യം പറയുകയാണ്. ഉടൻ ജ്ഞാനിയിലേക്കൊന്നും പോയി ചിന്തിച്ചു കളയരുത്. സാധാരണ മനുഷ്യന്, സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സത്കർമ്മം ചെയ്യുന്നവരിലുള്ള കാര്യങ്ങൾ, ലോകസേവനം ചെയ്യുന്നവരിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നുമില്ലെങ്കിൽ ലോകത്തിന്റെ അംഗീകാരമെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു? അവിടെ അഹന്തയുടെ ശക്തമായ ഭാവം അവന്റെ അന്ധകരണത്തിലുണ്ട്. അന്ധകരണം അവിടെ തീവ്രമായി പരിണമിക്കുന്നു. അഹന്ത, അഹന്തയുടെ രൂപത്തിൽ ആ അഹന്ത ഈ സുഖദുഃഖാനുഭവങ്ങളോടുകൂടി അതുപോലെ തന്നെ ബന്ധപ്പെടുന്നു. ഇപ്പൊ ജീവന് സുഖദുഃഖാനുഭവങ്ങൾ തീവ്രമായ സംവേദനം ഉണ്ടാകുന്നു. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അയാൾ ഒന്ന് കാമനയില്ല, അതുകൊണ്ട് തന്നെ അന്ധകരണത്തിൽ തീവ്രമായ പരിണാമം ഉണ്ടാകുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം സുഖം ദുഃഖമാണെന്ന് അനുഭവിച്ചറിയേണ്ട ആവശ്യമില്ല, അയാൾ ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു. വിഷം വിഷമാണെന്ന് കുടിച്ചു നോക്കി അറിയേണ്ട ആവശ്യം വെറും മൂഢനെ വരുന്നുള്ളൂ. വിവേകിയെ സംബന്ധിച്ചിടത്തോളം കുടിച്ചു നോക്കി അറിയേണ്ട ആവശ്യമില്ല വിഷമാണെന്ന്, കൈകറി ചെയ്ത് കുടിച്ചു നോക്കിയാൽ പിന്നെ അറിയാൻ പറ്റത്തില്ല. മൂഢൻ അങ്ങനെയല്ല, ചിലപ്പോൾ നക്കി നോക്കും. പൊട്ടാസ്യ സേനയുടെ ആണെങ്കിൽ വിഷമാണോ എന്നറിയും. വിവേകിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അയാളതിനെ വിഷമാണെന്നിനെ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് അനുഭവങ്ങളുടെ ആവർത്തനം ആവശ്യമില്ല. അപ്പോ അനുഭവങ്ങളുടെ ആവർത്തനം കൊണ്ടുവരുന്ന മധ്യമ പരിണാമവും അയാളെ സംഭവിക്കുന്നില്ല, മധ്യമ സംവേദനവും കർമ്മയോഗി സംഭവിക്കുന്നില്ല. മറിച്ച് കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അഹന്തയെ തെജിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതായത് കർമ്മത്തിന്റെ ഒരു തലങ്ങളിലും ആ കർമ്മഫലങ്ങളുമായി ബന്ധപ്പെടുത്തി ഞാനിത് ചെയ്തു എന്ന് അഭിമാനിക്കുന്നില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറയുന്നത് പെറ്റമ്മയെ പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ജനിച്ചതിന് ശേഷം അല്ല ഒരുവൻ അവന്റെ അമ്മയെ സ്വീകരിക്കുന്നത്, മാതൃത്വത്തെ സ്വീകരിക്കുന്നത് അതതിനു മുമ്പ് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. മാതൃത്വത്തിലൂടെ അവന് ജന്മമാണ്. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ വന്നു ചേർന്നാണ്. അയാൾ ബോധപൂർവം സ്വീകരിച്ചതല്ല. കർമ്മികളാണെങ്കിലോ അഹന്തയെ മുൻനിർത്തി കർമ്മങ്ങളെ ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു. കർമ്മയോഗി കർമ്മത്തെ ചോദിച്ചു വാങ്ങുന്നില്ല, ആപ്ലിക്കേഷൻ കൊടുത്ത് ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തി പിന്നെ കർമ്മത്തിൽ കയറുന്നില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ എന്റെ അക്ഷരാർത്ഥത്തിലുള്ള മനസ്സിലാക്കേണ്ടത് എന്റെ താല്പര്യത്തെ മനസ്സിലാക്കുക. അയാളിൽ വന്നുചേരുന്ന കർമ്മങ്ങളെയാണ് അയാൾ ചെയ്യുന്നത് കർമ്മയോഗി. ഏത് സാഹചര്യത്തിൽ എവിടെ വന്നുചേരുന്നു ആ കർമ്മങ്ങളെ അയാൾ ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുന്നു, ദുഷ്കർമ്മങ്ങൾ വന്നു ചേർന്നാലോ? പെട്ടെന്ന് നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. എന്ത് വന്നു ചേർന്നാലും ചെയ്യുമോ? ഞാൻ പറഞ്ഞല്ലോ, കർമ്മ നിയമം മനുഷ്യന് പിടികിട്ടുന്നതല്ല. പക്ഷെ ഈശ്വരീയമായൊരു നിയമമുണ്ട്, അതുകൊണ്ട് തന്നെ കർമ്മയോഗിയിൽ ദുഷ്കർമ്മങ്ങൾ വന്നു ചേരത്തില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ദുഷ്കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കയറി പിടിക്കുന്നതാണ്, വന്നു ചേരുന്നതല്ല. കർമ്മയോഗിയിൽ വന്നു ചേരുന്നത് സത്കർമ്മങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ പറയുന്ന ലോകസേവനവും മറ്റുമൊക്കെ തന്നെയായിരിക്കും, പരോപകാരാർത്ഥം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും. അപ്പൊ അത്തരം കർമ്മങ്ങൾ സഹജമായി വന്നു ചേരുകയാണ്. അവിടെ കർമ്മയോഗി അങ്ങനെ വന്നു ചേരുന്ന കർമ്മങ്ങളോട് അയാൾക്ക് മുഖം തിരിക്കാൻ പറ്റത്തില്ല, അതിനെ അനുഷ്ഠിക്കുന്നു. അവിടെ കാമന പ്രേരകമല്ല കർമ്മയോഗിക്ക് കർമ്മം ചെയ്യുന്നത്. കർമാനുഷ്ഠാന വേളയിലോ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫല തരുന്ന സന്ദർഭങ്ങളിലോ ഒന്നും കാമം അവിടെ പ്രേരകമല്ല. ഞാനെന്നുള്ള ഭാവം കൂടാതെ അയാൾ കർമ്മം ചെയ്യുന്നു. ഞാനെന്നുള്ള ഭാവം എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് എളുപ്പമാണ്. അതിന്റെ പ്രതിഫലനം ഏതെല്ലാം തരത്തിലാണ് ഒരു ജീവനെ സ്വാധീനിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടതെന്ന്. തന്റെ സാമർഥ്യത്തിൽ കർമ്മം ചെയ്യുന്നതിനുള്ള സാമർഥ്യത്തിൽ അഭിമാനം തോന്നുക, അത് ആ ഞാനെന്നുള്ള ഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുന്നുള്ള സാമർഥ്യമായിക്കൊണ്ട് പക്ഷേ അയാൾ അതിൽ അഭിമാനിക്കുന്നില്ല. ആ സാമർഥ്യത്തെ അയാൾ എന്ത് കരുതുന്നു? തന്റെ സാമർഥ്യം എന്ന് തന്റെ അഹന്തയോട് ചേർക്കുന്നില്ല. മറിച്ച് അയാൾ കരുതുന്നു എന്താണത്? ഈശ്വരന്റെ സാമർഥ്യമാണ്. അതാണ് അവിടെ ഈശ്വരാർപ്പണം എന്ന് പറയുന്നത്. ഒരു കർമ്മയോഗി തന്റെ കർമ്മത്തിന്റെ ഒരു തരത്തിലും അതിന്റെ അനുഷ്ഠാനത്തിലോ അതിന്റെ ഫലാംശത്തിലോ ഒന്നും സ്വയം അതിന്റെ ഗുണഭോക്താവാകുന്നില്ല. ഒരു കർമ്മി അങ്ങനെയല്ല, ആ പ്രവൃത്തിയുടെ എല്ലാ തലങ്ങളിലും അയാൾ അതിന്റെ ഗുണഭോക്താവായിരിക്കും. പക്ഷേ ഒരു കർമ്മയോഗി ഒരിക്കലും അങ്ങനെ ആകുന്നില്ല. ഒരു തരത്തിൽ ഒരു ഭാഗത്ത് അതിൽ നിന്ന് ഒരു നേട്ടത്തെ തന്റേതായി ആർജിക്കാൻ, കാരണം നേട്ടങ്ങൾ എന്ന് പറയുന്ന എല്ലാം ലൗകികമാണ്, അതാണ് കർമ്മയോഗിയുടെ ത്യാഗം എന്ന് പറയുന്നത്. അഹന്തത്യാഗം എന്ന് പറയുന്നതാണ്. പറഞ്ഞല്ലോ, നമ്മളൊരു സത്കർമ്മം ചെയ്യുന്നു, ആ സത്കർമ്മത്തിന് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം, ആ അംഗീകാരത്തെ ഒരു കർമ്മയോഗി സ്വീകരിക്കുന്നില്ല, അതിനെ മനസ്സുകൊണ്ട് അതിനെ വരിക്കുന്നില്ല, തന്റേതാക്കുന്നില്ല. അംഗീകാരം അവിടെ ഉണ്ടായിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും മാനസികമാണ്. ഒരു അംഗീകാരം സത്കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായും ലോകത്തിൽ കുറച്ചുപേരെങ്കിലും അതിനെ അംഗീകരിക്കും. ലോകത്തിന്റെ അംഗീകാരം അവിടെ നിലനിൽക്കുന്നു, പക്ഷേ അംഗീകാരത്തെ കർമ്മയോഗി സ്വാംശീകരിക്കുന്നില്ല. ആ അംഗീകാരത്തെ ഒരാൾ സ്വാംശീകരിക്കുമ്പോൾ അവിടെ അഹന്ത വരും. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എനിക്ക് കിട്ടി എന്ന് വരുന്നു. അപ്പൊ ലോകസമ്മതി കുറിച്ച് കർമ്മയോഗി എന്താണ്? അവിടെ ഉദാസീനനാണ്. എത്ര പേര് ഇതിനെ കണ്ടു, അറിഞ്ഞു, അംഗീകരിച്ചു? സാധാരണ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയിലും നിസ്സാരമായ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ സർവപ്രവൃത്തിയിലും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളെ അയാൾ സ്വീകരിക്കുന്നുണ്ട്. ഗുണഭോക്താവാണ് ആ കർമ്മങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ. ഒന്നുമില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഞാനിത് സമർത്ഥമായി ചെയ്തു എന്നെങ്കിലും തോന്നും. അവിടെ എന്തെല്ലാം മേന്മകളുണ്ടോ അതെല്ലാം കർമ്മയോഗം എന്ത് ചെയ്യുന്നു? അത് ഈശ്വരീയമായി കാണും. തന്റെ കഴിവല്ല ആ നന്മകളെല്ലാം. എന്താണ് കർമ്മയോഗിക്കും അറിയത്തില്ല ഈ കർമ്മവും ഫലവും തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധങ്ങളെക്കുറിച്ച്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അംഗീകാരം വരുന്നു, അത് ഈ ചെയ്ത പ്രവൃത്തിയുടെ അംഗീകാരമാണോ നമുക്ക് സുഖഹേതുകമായി വരുന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതിന് എത്രയോ ജന്മങ്ങൾ ചെയ്ത പൂർവ്വ സംസ്കാരവും അതിന് കാരണമാണ്. അപ്പം വൃഥാ ഒരാൾ അഭിമാനിക്കുകയാണ്, ഞാൻ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് എനിക്ക് അംഗീകാരം കിട്ടി. അത് വൃഥാഭിമാനമാണ്, സത്യമല്ല. അത് ഈ തത്വം കർമ്മയോഗി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു ഭാഗത്തും അതിൻ്റെ ഗുണഭോക്തൃത്വം അതിന് ഭോക്തൃത്വം എന്ന് പറയും. കർമ്മയോഗി സ്വയം സ്വീകരിക്കുന്നില്ല, അതിനെ സ്വാംശീകരിക്കുന്നില്ല. അപ്പൊ ഞാനെന്നുള്ള ഭാവത്തെ അവിടെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു കർമ്മി ഏതെല്ലാം കർമ്മത്തോടോ അല്ലെങ്കിൽ കർമ്മഫലത്തോടോ എല്ലാം ബന്ധപ്പെടുത്തി ഞാനെന്ന് ചിന്തിക്കുന്നു, ആ ഭാഗത്തെല്ലാം കർമ്മയോഗി ഈശ്വരനെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഈശ്വരബോധമുള്ളവന് കർമ്മയോഗം സാധ്യമാകും എന്ന് പറഞ്ഞത്. കാരണം ഞാനെന്ന് പറയുന്നതിന് പകരം വയ്ക്കുന്നതിന് ഈശ്വരനല്ലാതെ മറ്റൊന്നില്ല. ഈശ്വരനെന്ന് പറയുന്നത് നമുക്ക് വേറെ ഭാഷ ഉപയോഗിക്കാം. ഈശ്വരനെന്ന് പറയാം, ഗുരു എന്ന് പറയാം, നമ്മൾ അമ്മ എന്ന് പറയുന്നു, അതെല്ലാം ഭാഷ വേറെ, തത്വം ഒന്നാണ്. പക്ഷെ അങ്ങനെ പകരം വയ്ക്കാൻ, ഞാൻ പറയുന്നത് ഞാൻ ചിരിച്ചു വന്ന ഭാഷയിലാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചിരിക്കുന്ന ഭാഷയിലായിരിക്കും. ഞാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മ എന്ന് ഗ്രഹിച്ചോളും. കാരണം ഞാൻ പഠിക്കുകയും ചിരിക്കുകയും വന്ന ഭാഷ നിങ്ങളുടെ ഭാഷയിൽ പരിവർത്തനപ്പെടുത്തിക്കോളും. അപ്പോ അങ്ങനെ ഒന്ന് എന്തോ ഒന്നിനെ അല്ലാതെ, ഒരു തത്വത്തെ അല്ലാതെ നമുക്ക് ഞാനെന്ന് പറയുന്നതിന് പകരം വയ്ക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശ്വരബോധം കൂടാതെ നമുക്കൊരിക്കലും കർമ്മയോഗിയാകാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ജീവൻ ഞാനെന്നുള്ള ഭാവന വരുന്നിടത്ത് ഒരു കർമ്മയോഗിക്ക് ഈശ്വരൻ എന്നുള്ള ഭാവന വരുന്നു. കാമന അവിടെ ഇല്ല. കാമനയല്ല അയാളെ പ്രേരിപ്പിക്കുന്നു. പറഞ്ഞല്ലോ, ഒരു സാധാരണ ഒരുവനെ കർമ്മത്തിൽ അല്ലെങ്കിൽ ഫലത്തിലുള്ള കാമനയാണ് കർമ്മത്തിന് പ്രേരകമായി നിൽക്കുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അയാൾ വന്നു ചേരുന്നു. മാതൃത്വം പോലെയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം കർമ്മം. ആ കർമ്മത്തെ അയാൾ സ്വീകരിക്കുന്നു, ആ കർമ്മത്തെ അയാൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് അയാളുടെ ഉള്ളിൽ അഹന്തയ്ക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നതാണ്, ഇതിന്റെ തുടക്കം വിട്ട് കളയരുത്, അയാളുടെ ഉള്ളിൽ സുഖദുഃഖ പരിണാമങ്ങൾ മൃദുവായി മന്ദമായി, ഏതൊരു അന്ധകരണത്തിലാണോ അങ്ങനെ വളരെ മൃദുവായി മന്ദമായി സുഖദുഃഖ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സമത്വം. മനസ്സവിടെ ശാന്തമായി. ഇതാണ് പറഞ്ഞത്, കർമ്മയോഗിക്ക് ശാന്തിയുണ്ട്, കർമ്മിക്ക് ശാന്തിയില്ല. ആ ശാന്തി മനസ്സിന് വരുന്ന സമാധാനം അതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ അതിന് പറയും രാഗദ്വേഷ അധീനാം അഭാവ എന്ന് പറയും. ആചാര്യസ്വാമി ചിത്തശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷാദികളുടെ അഭാവമാണ് എന്ന് പറയും. ഇപ്പൊ കർമ്മയോഗിക്ക് ചിത്തശുദ്ധി എന്ന് പറയുന്നത് സ്വസംവേദ്യമാണ്, സ്വയം അതിനറിയാൻ പറ്റുന്നു. വേറൊരാളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തി കർമ്മയോഗമാണോ എന്ന് അത് സ്വയം ബോധ്യപ്പെടുന്നു. മൂഢന്മാർക്ക് ഇത് സംഭവിക്കുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തി കർമ്മയോഗമാണെന്ന് തെറ്റിദ്ധരിക്കും, അത് മൂഢത. പക്ഷെ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം സ്വസംവേദ്യം എന്ന് പറയുമ്പോൾ ആ സംവേദനം എങ്ങനെയാണ്? ഈ സുഖദുഃഖാദികളുടെ മൃദു സംവേദനം, അതിലൂടെ അയാളുടെ മനസ്സിന്റെ ശാന്തി, സമത്വം, യോഗവിച്ഛേദി, യോഗ കർമ്മസ് കൗശലം എടുത്തു പറയും. കർമ്മങ്ങൾ അതിന്റെ സ്വഭാവം തന്നെ എന്താണ്? അന്ധകരണത്തിൽ തീവ്രമായ സംവേദനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം. പക്ഷെ അതേ കർമ്മങ്ങൾ ഒരു കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ മൃദു സംവേദനത്തെ ഉണ്ടാക്കുന്നതാണ് അതിന്റെ കൗശലം എന്ന് പറയുന്നത്. അയാൾ കർമ്മത്തെ കുശലമായി സമർത്ഥപൂർവകമായി കർമ്മത്തെ അയാൾ ഉപയോഗിക്കുന്നു. ഇതാണ് കർമ്മയോഗത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ കർമ്മയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കർമ്മയോഗിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അയാൾ ആന്തരികമായി ശാന്തനായി, അയാൾ ഗംഭീരങ്ങളായ കർമ്മങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ, സ്വസ്ഥനായിരിക്കും. ചിത്തസ്വസ്ഥത എന്ന് പറയും, ചിത്തത്തിന്റെ സ്വച്ഛന്ദത, അത് കർമ്മയോഗിക്കാണ്. അത്തരം കർമ്മങ്ങൾ അയാളിൽ ഒരു തരത്തിനുമുള്ള കർമ്മവാസനകളെയോ കർമ്മ സംസ്കാരത്തെയോ ഉണ്ടാക്കത്തില്ല. പിന്നീട് മുമ്പ് സംഭവിച്ചതുപോലെ അനേക ജന്മങ്ങളിൽ സമ്പാദിച്ചതുപോലെയുള്ള കർമ്മസഞ്ചയം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത്? നേരത്തെ പറഞ്ഞു, ജീവനെ കർമ്മഫലങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് അഹന്തയാണ്. എവിടെയാണോ അഹന്തയുടെ ത്യാഗം വരുന്നത്, അഹം എന്നുള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സ്ഥാനത്തെല്ലാം ഈശ്വരൻ എന്ന് ചിന്തിക്കുന്നത്, അവിടെ പിന്നെ കർമ്മം സംസ്കാരം വർദ്ധിക്കുന്നതിനുള്ള ഉപാധികളില്ല. കർമ്മ സംസ്കാരം വർദ്ധിക്കുന്നതിനുള്ള ഉപാധി ഈ അഹന്തയാണ്. കാരണം സംസ്കാരം സഞ്ചയിക്കേണ്ടത് അന്ധകരണത്തിലാണ്. ജീവനെ അന്ധകരണവുമായി ബന്ധപ്പെടുന്നത് അഹന്ത. അപ്രത്യേകം മനസ്സിലാക്കും. സംസ്കാരം സഞ്ചയിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് കൂട്ടി വയ്ക്കേണ്ടത് എവിടെ? വയ്ക്കുന്നത് എവിടെ? അന്ധകരണത്തിൽ. അന്ധകരണത്തിൽ അന്ധകരണവും ജീവനുമായി ബന്ധപ്പെടുന്ന കണ്ണിയാണ് അഹങ്കാരം. അഹങ്കാരമില്ലെങ്കിൽ പിന്നെ സംസ്കാരം സഞ്ചയിക്കത്തില്ല. കാരണം ഇടയ്ക്കുള്ള കണ്ണി മുറിഞ്ഞുപോയി. അതുകൊണ്ടാണ് ആ പറയുന്നതിനൊരു യുക്തിയുണ്ട്. കർമ്മയോഗിയിൽ കർമ്മ സംസ്കാരം ഉണ്ടാകുന്നില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമല്ല, വളരെ ബോധപൂർവം അനുഷ്ഠിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മം അനുഷ്ഠിക്കുക, അതേസമയം കർമ്മഫലത്തിന് ഹേതുവാകാതെ ഇരിക്കുക. കർമ്മയോഗിയിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെ ചോദിക്കും, ചിലരുടെ മനസ്സിൽ പറയും, അവിടെ ഈ സുഖദുഃഖങ്ങൾ മൃദുവായി ഉണ്ട് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? എന്തുകൊണ്ട് അതും ഒഴിവാക്കിക്കൂടാ? അതും ഉണ്ടാകാതിരുന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ സുഖദുഃഖാനുഭവങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്. അതായത് സുഖദുഃഖാനുഭവങ്ങൾ അത് സ്വതേ ബന്ധനകാരികളല്ല. എപ്പോഴാണോ അത് അഹന്തയുമായി ചേരുന്നത്, അപ്പോൾ മാത്രമേ അത് ബന്ധനത്തെ ഉണ്ടാക്കുന്നുള്ളൂ. അതിനാണ് ജ്ഞാനിയുടെ ഉദാഹരണം പറയുന്നത്. ജ്ഞാനിയുടെ അന്ധകരണത്തിൽ സുഖദുഃഖാനുഭവങ്ങളുണ്ട്. ജ്ഞാനിക്കും പാൽപ്പായസം കുടിച്ചു കഴിഞ്ഞാൽ മധുരമായി അനുഭവപ്പെടും, മധുരമായി അനുഭവപ്പെട്ട അസുഖം വരും. പക്ഷെ അവിടെ അഹന്തയില്ല. ജ്ഞാനിയെ തല്ലിയാലും ജ്ഞാനിക്ക് വേദനിക്കും, കരയും, നിലവിളിക്കും. പക്ഷെ അവിടെ അഹന്തയില്ല, സുഖദുഃഖാനുഭവമാണ്. അപ്പൊ സുഖദുഃഖാനുഭവങ്ങൾ സ്വതേ ഒരിക്കലും ബന്ധനകാരികളല്ല. എപ്പോഴാണോ അത് അഹന്തയുമായി ബന്ധപ്പെടുന്നത്, അപ്പോൾ മാത്രമേ അത് ജീവനെ ബന്ധിപ്പിക്കുന്നുള്ളൂ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു? അവിടെ അഹന്തം നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവത്വം, ജീവഭാവം അത് നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുഖദുഃഖാനുഭവങ്ങൾ അന്ധക്കരണത്തിൽ നിലനിന്നാലും അതിനെ ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളൊന്നും അവിടെ ഇല്ല. ആ കെട്ടുകളൊന്നുമില്ല. അതാണ് ഹൃദയഗ്രന്ഥി, ഭിദ്യന്റെ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് മനുഷ്യത്തിൽ നിന്നിട്ട്. ആ ഹൃദയഗ്രന്ഥികളെല്ലാം അവിടെ കെട്ട് അറ്റുപോയിരിക്കുകയാണ്. പക്ഷെ അജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇതെല്ലാം ദൃഢമായി ബന്ധിച്ചിരിക്കുകയാണ്. അന്ധകരണം, അഹന്ത, ജീവഭാവം ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ജീവഭാവം. ഇങ്ങനെ ഒരു ബന്ധനം അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. വാസ്തവമല്ല, കല്പിതമാണ്. അദ്വൈത മതമനുസരിച്ച് കല്പിതമാണെങ്കിലും അതുണ്ട്, കല്പിതമായിട്ടുണ്ട്, ഇല്ലാതാകുന്ന പരമാർത്ഥത്തിനേ ഉള്ളൂ. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ഓരോ കർമ്മത്തിനും കർമ്മഫലഹേതുവായി തീരുന്നു. കർമ്മഫലത്തിനവൻ കാരണക്കാരനായി തീരുന്നു ഈ അഹന്തയിലൂടെ. അതുകൊണ്ടാണ് ഇവിടെ കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ പറയുന്നത് മുഖ്യമായ രണ്ട് കാര്യങ്ങൾ: ഒന്ന് അഹന്താത്യാഗം, മറ്റൊന്ന് ഈശ്വരസ്മരണം. അഹന്താത്യാഗത്തിന് വേണ്ടിയിട്ടാണ് അർജുനനോട് പറയുന്നത് നിമിത്തമാത്രം. നീ ഒരു നിമിത്തമാണ്, ഒരു സന്ദർഭത്തിനും നീ വിചാരിക്കരുത് ഞാനാണിത് ചെയ്യുന്നത്. ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഒരു സന്ദർഭത്തിലും ഞാനാണെന്ന് അഭിമാനിക്കരുത്, അതിന്റെ കർത്തൃത്വത്തെ ഏറ്റെടുക്കരുത്. ഈശ്വര സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മാം അനുസ്മര. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, പല സന്ദർഭങ്ങളിലും പല ഭാഷയിലും പറയുന്നുണ്ട്. എന്നെ സ്മരിക്കുക, എവിടെയാണോ അഹന്തയെ സ്വീകരിക്കേണ്ടി വരുന്നത് അവിടെ ഈശ്വരനെ സ്മരിക്കുക. ഇതാണ് കർമ്മയോഗിയുടെ ഭക്തി എന്ന് പറയുന്നത്. കർമ്മയോഗി എന്ന് പറയുന്നത് പരമഭക്തനായിരിക്കും. എന്തുകൊണ്ട്? ഈശ്വരസ്മരണം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു ഒരാൾ? ഈ കർമ്മത്തിന്റെ ഓരോ ഫലങ്ങളെയും താൻ തനിക്ക് വേണ്ടി എന്ന് കരുതുമ്പോൾ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു കർമ്മയോഗി? അത് ഈശ്വരൻ എന്ന് കരുതുന്നു. അപ്പൊ താൻ സ്വീകരിക്കേണ്ടിടത്ത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം വരുന്നത് കൊണ്ട് അതെല്ലാം ഈശ്വരൻ അർപ്പിതമാകുന്നു. ബാഹ്യമായി നമ്മൾ പുഷ്പമെടുത്ത് അർച്ചിക്കുന്നത് പോലെ എടുത്തങ്ങോട്ട് വയ്ക്കുകയോ മാറ്റുകയോ ഒന്നും ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അഹം എന്ന് ഉള്ള സങ്കല്പത്തിന്റെ സ്ഥാനത്ത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം അതിന് പകരം വെച്ചാൽ മതി. അതാണ് കർമ്മയോഗിയുടെ അഹന്താത്യാഗവും ഈശ്വര സമർപ്പണവും. അങ്ങനെ വരുമ്പോൾ മാത്രമേ, അപ്പൊ ഈ പറയുന്നതെല്ലാം ഇതിന്റെ പൂർണ്ണതയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അടുത്ത ചോദ്യം വരും. ചിന്തിച്ച് മനസ്സിലാക്കാൻ തന്നെ പ്രയാസം. ഇതിവിടെ ആവശ്യപ്പെടുന്നത് എന്താണ്? അഭ്യസിക്കാനാണ് പറയുന്നത്. അർജുനോട് പറയുന്നു അത് തന്നെ, നീ ഇത് അഭ്യസിക്കുക, എന്നിട്ട് തുടങ്ങുക. സ്വല്പം അപ്പം ഇത് കുറച്ചെങ്കിലും മതി, നിന്നാൽ കഴിയുമെന്നുള്ളത് മതി, ബാക്കി പിന്നീട് വന്നോളൂ. ഇത് തുടങ്ങാനാണ് ആവശ്യപ്പെടുന്നത്. അല്ല, ഈ നിമിഷം തന്നെ ഇതിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അഹന്താത്യാഗവും ഈശ്വര സമർപ്പണവും എന്നല്ല അവിടെ എന്ന് അർജുനോട് ഭഗവാൻ അർജുനോട് പോലും അവകാശപ്പെടുന്നില്ല. അഭ്യാസേന കൗന്ദേയ, അഭ്യാസം കൊണ്ട് ഇത് സാധിക്കും. അർജുനൻ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ എന്റെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ എന്താണ് അനുവദിക്കുന്ന ഒരു ശ്രമം, അതെന്തായാലും കൂടിയിരിക്കും. ആ ശ്രമത്തിന് ഒരു മനസ്സില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക, ഇതെല്ലാം നിർത്തി വെച്ചിട്ട് ഉള്ള കൃഷിയോ കച്ചവടമോ വാണിജ്യം വേറെ എന്തെല്ലാം മണ്ഡലങ്ങളുണ്ട് പോവുക, ആരും ചോദ്യം ചെയ്യാനില്ല. കർത്തൃതന്ത്രമാണ്, എല്ലാ കർമ്മങ്ങളും കർത്താവിനധീനമാണ്, നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാൻ പറയുന്ന എന്താണ്? അഭ്യാസം ആരംഭിക്കാനാണ് പറയുന്നത്, ഒന്ന് തുടങ്ങി വയ്ക്കുക. ബുദ്ധിയുക്തോ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യുക. അപ്പൊ കർമ്മയോഗത്തെക്കുറിച്ചുള്ള തത്വം ശരിയായി മനസ്സിലാക്കി കർമ്മം ചെയ്യുക. ഒരിക്കലും കർമ്മഫലങ്ങളുമായി തന്റെ അഹന്തയെ ബന്ധപ്പെടുത്താതിരിക്കുക. ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് ആ അഹന്തയുടെ ത്യാഗമാണ്. കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ വിമർശിച്ച് പുസ്തകം എഴുതിയിട്ടുള്ളവരുണ്ട്. ശമ്പളം കൊടുക്കാതെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള വിദ്യയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, ബാഹ്യമായ പ്രതിഫലം അയാൾ സ്വീകരിക്കുന്നു ഇല്ലേ എന്നുള്ളത്. ഒരു ജീവനോപായം എന്തുള്ള നിലയ്ക്കാണ് അയാൾ ജോലിക്ക് കൂലി വാങ്ങുന്നത്, അത് വാങ്ങാം. അയാളിവിടെ അത് വാങ്ങിയെന്ന് വിചാരിച്ചു അയാളിന് ജോലിക്ക് പ്രതിഫലം വാങ്ങിയില്ല എന്ന് വിചാരിച്ച ഒരാൾ കർമ്മയോഗിയാകത്തില്ല. ഞങ്ങൾ ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്യണം, അതുകൊണ്ട് കർമ്മയോഗി എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. കർമ്മം ചെയ്യുമ്പോൾ അയാൾ അതിനും വലിയ ശമ്പളം പറ്റുന്നുണ്ടായിരിക്കും, നോട്ടായിട്ടായിരിക്കില്ല, മറ്റ് പലതിൻ്റെ രൂപത്തിൽ. നോട്ടോ നാണയമോ വാങ്ങുന്നത് മാത്രമല്ല ശമ്പളം എന്ന് പറയുന്നു. കർമ്മയോഗം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലി കൊടുക്കാതെ ജോലി ചെയ്യിക്കാൻ വേണ്ടി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കർമ്മയോഗിക്ക് തീർച്ചയായിട്ടും കൂലി വാങ്ങാം, വേണ്ടി വന്നാൽ കൂലിക്ക് വേണ്ടി സമരവും ചെയ്യാം. വിചാരിച്ചപ്പോൾ സമരം എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ തത്വമാണ് പറയുന്നത്. അപ്പോൾ ഭൗതികമായ ലൗകികമായ പ്രതിഫലം ഒരാൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. കർമ്മയോഗം എന്ന് പറയുന്നത് തികച്ചും ആന്തരികമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഇതിന് ബുദ്ധി എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞത്. എന്തുകൊണ്ട് ബുദ്ധി എന്നുള്ള കർമ്മം വരെ ബുദ്ധി വരെ ബുദ്ധിയുക്തനായി. കർമ്മം എന്ന് പറയുന്നത് അതൊരിക്കലും ബുദ്ധിയാകത്തില്ല, കർമ്മം കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരാൾ പ്രവർത്തിക്കുന്നു, അപ്പോൾ ഏതൊരു പ്രവൃത്തിയും അയാളിൽ വന്നു ചേരുന്ന ധാർമ്മികമായ സദാചാരമായ ഏതൊരു പ്രവൃത്തിയും ഒരാൾക്ക് യോഗാത്മകമായി അനുഷ്ഠിക്കാം. അതിനുള്ള പ്രതിഫലം, ആ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? അത് കർമ്മയോഗവുമായി ബന്ധപ്പെട്ടതല്ല. അത്തരം പ്രതിഫലങ്ങളെന്ന് പറയുന്നത് ജീവന ഉപായങ്ങളാണ്. ശരീരം നിലനിൽക്കുന്നെങ്കിൽ അവിടെ പ്രാണവായു വേണം, ശരീരം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം. അത് ഭൗതികമായ സംരക്ഷണ ഉപായങ്ങളാണ്. അതിലാണ് ഈ പ്രതിഫലവും മറ്റും വരുന്നത്. ഇവിടെ പറയുന്ന പ്രതിഫലം അതല്ല, കർമ്മഫലം എന്ന് പറയുന്നു. ഇവിടെ കർമ്മഫലം എന്ന് പറയുന്നത് മുഖ്യമായും എന്താണ്? സുഖദുഃഖങ്ങളാണ്. നമ്മൾ ജോലി ചെയ്തിട്ട് ആർക്ക് ശമ്പളമായിട്ട് സുഖവും ദുഃഖവും കൊടുക്കാറില്ല. ഒരു യജമാനും ഒരു മുതലാളിക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. അതിനാരും വില പേശാറുമില്ല. കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ആരും സമരം ചെയ്യാറുമില്ല. അപ്പൊ സമരം ചെയ്യാൻ വയ്യാത്ത ഒരു പ്രതിഫലമാണിത്. അതുകൊണ്ട് ഈ ഭൗതികമായ പ്രതിഫലം, അതും ഇവിടെ പറയുന്ന കർമ്മയോഗത്തിന്റെ ഫലവും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. അതിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത ഒന്നെന്ന് വരും. അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഒരാൾ ഭൗതികമായ പ്രതിഫലം വേണ്ട എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് മണ്ടത്തരമാണോ എന്ന് ചില ചിന്തിക്കും. അതൊരു ത്യാഗമാണ്, ത്യാഗത്തിൻ്റെ ഒരു ഭാഗം. എന്തുകൊണ്ട്? അത്തരം പ്രതിഫലം കൊണ്ട് അയാൾക്ക് പ്രയോജനമൊന്നുമില്ല. ഇപ്പം ഒരു ബ്രഹ്മചാരി ആശ്രമത്തിൽ സേവനം ചെയ്യും, അയാൾ ശമ്പളം വാങ്ങുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി ശമ്പളം വാങ്ങണം. ബ്രഹ്മചാരിക്ക് അതില്ല, അതുകൊണ്ട് അവർ ശമ്പളം പറ്റുന്നില്ല. അത് അവരുടെ ത്യാഗത്തിൻ്റെ ഭാഗമാണ്, അത് അവരുടെ സ്വധർമ്മമാണ്. ബ്രഹ്മചാരി ആയിരിക്കുകയും പിന്നെ ശമ്പളം പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സ്വധർമ്മമല്ലാത്തവർ. പിന്നെ അത് അയാളെന്തായി? അയാളിപ്പോൾ ഗൃഹസ്ഥ ധർമ്മമായി ചെയ്യുന്നു. കാരണം ഗൃഹസ്ഥനത് ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, ഭാര്യയും മക്കളും ഒക്കെ സംരക്ഷിക്കണം, അപ്പോൾ അയാൾക്ക് പണം വേണം. അപ്പോൾ അത് കൊടുക്കാൻ കടപ്പെട്ടവരത് കൊടുക്കുകയും വേണം. അതുകൊണ്ട് ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല, അതുകൊണ്ട് ബ്രഹ്മചാരിയെ സ്വീകരിക്കുന്നില്ല, ബ്രഹ്മചാരിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഭൗതികമായ ലൗകികമായ കാര്യങ്ങളാണ്. പക്ഷെ ഗൃഹസ്ഥനത് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് ഗൃഹസ്ഥൻ സ്വീകരിക്കുന്നു, ഗൃഹസ്ഥന് അത് കൊടുക്കേണ്ടിയും വരും. എവിടെയായി ബ്രഹ്മചാരിയുടെ ജീവിതം എന്ന് പറയുന്നത്? അത് പൂർണ്ണമായും ത്യാഗമാണ്. അതിൻ്റെ ഭൗതികമായ അംശങ്ങൾ പോലും അയാൾ ത്യജിക്കുന്നു. ബ്രഹ്മചാരി, സന്യാസി എന്നൊക്കെ പറയുന്നു. ഒരു ഗൃഹസ്ഥന് അങ്ങനെ ത്യജിക്കാൻ പറ്റത്തില്ല. ഒരു ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭൗതികമായ ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് അയാൾ കൂലി പ്രതിഫലം മറ്റൊരാളെ പോലെ സ്വീകരിക്കേണ്ട ആവശ്യം അയാൾക്ക് വരുന്നില്ല. കാരണം അയാൾ ത്യാഗത്തിൻ്റെ മാർഗത്തിലാണ് ജീവിക്കുന്നു. അവിടെ അത് ശരിയാണ്. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് പ്രതിഫലത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഭൗതികമായ പ്രതിഫലത്തിന് അവിടെയെല്ലാം പ്രസക്തിയുണ്ട്. അതൊരു മറ്റൊരു വിഷയമാണ്. അതിൽ പിന്നെ ന്യായ അന്യായങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഭൗതികമായ ന്യായ അന്യായങ്ങളാണ്. അതിനെ കർമ്മയോഗവുമായി ബന്ധപ്പെടുത്തരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂലിയെ കുടിച്ച് പറഞ്ഞത്. കാരണം കർമ്മയോഗം ഒരാൾ പറയുന്നു, ഈ ആശ്രമത്തിൽ വന്നു, ആശ്രമത്തിൽ സേവകൾ ചെയ്യുന്നു, പ്രതിഫലം പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കർമ്മയോഗിയാണ് എന്നൊന്നും ആരും ധരിച്ചുകളയരുത്. ഈ പറഞ്ഞ വിവരങ്ങളില്ലാത്തവൻ കർമ്മയോഗിയല്ല. ഈ വിവരങ്ങൾ ധരിച്ചുകൊണ്ട് ബുദ്ധിയുക്തനായി ആരാണോ കർമ്മം ചെയ്യുന്നത് അയാൾ കർമ്മയോഗിയാണ്. അയാൾ ഗൃഹസ്ഥനായാലും അയാൾ കർമ്മയോഗിയാണ്. ഒരു കർമ്മയോഗി വീട്ടിലിരുന്നാലും അയാൾ കർമ്മയോഗിയാണ്. ഭാര്യയും മക്കളെയൊക്കെ സംരക്ഷിച്ചാണ് അയാൾ കർമ്മയോഗി തന്നെയാണ്. ഒരു സംശയമില്ല. എന്തുകൊണ്ട്? അവിടെ ബാഹ്യമായിട്ടുള്ള ആചരണമല്ല പ്രാധാന്യം. കാരണം ഗൃഹസ്ഥനും ചെയ്യുന്ന എന്താണ്? സ്വധർമ്മമാണ്. ബ്രഹ്മചാരി ചെയ്യുന്ന എന്താണ്? സ്വധർമ്മം. ഇപ്പൊ ധർമ്മം എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും ചെയ്യുന്നതിലേക്ക് അതിന് വ്യത്യാസം. വ്യത്യാസം വരുന്ന ഇവിടെ ആന്തരികമായ മനോഭാവത്തിലാണ്. ആ മനോഭാവം യോഗയുക്തമാണെങ്കിൽ, ഭഗവാൻ പറയുന്ന പോലെ ബുദ്ധിയുക്തമാണെങ്കിൽ രണ്ടുപേരും തുല്യരാണ്. ഒരു വ്യത്യാസം അപ്പോൾ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് തന്നെ പോകാം. അങ്ങനെ ചിന്തിച്ചുകൂടാകില്ല. രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ ഈ മെനക്കെട്ട പണിക്ക് പിന്നെ ഇറങ്ങി പിന്നെ അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവന്റെ വാസനയ്ക്കനുസരിച്ചിട്ടാണ്. ഇതാരും ഇങ്ങോട്ട് കെട്ടി വലിച്ചു കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയും പോകാം. അത് തീരുമാനിക്കുന്ന എന്താണ്? അവന്റെ പൂർവ്വജന്മ സംസ്കാരം. ആ സംസ്കാരം പക്വമാണെങ്കിൽ അവനിതിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. പക്വമല്ലെങ്കിൽ ഇതിന് നിൽക്കാനും ഒക്കത്തില്ല. ഏത് സമയവും ബോഡിയും തട്ടി ഇറങ്ങിപ്പോകും. സംസ്കാരം പക്വമല്ലെങ്കിൽ, അപ്പൊ അത് നിർണയിക്കുന്ന സംസ്കാരമാണ്. സ്വന്തം ഇച്ഛാശക്തിയേക്കാൾ അവിടെ സ്വാധീനിക്കുന്നത് സംസ്കാരാനുകൂലെങ്കിൽ മാത്രമേ ഇച്ഛാശക്തി കൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റൂ ഈ രംഗത്ത്. ബ്രഹ്മചാരി വേഷത്തിലല്ല, ബ്രഹ്മചാരി ആയിട്ട് നിൽക്കണമെങ്കിൽ അവിടെ സംസ്കാരം പൂർണ്ണമായും അനുകൂലമായിരിക്കണം. അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ഒരു ശ്രേഷ്ഠത ആ ജീവിതത്തിനുണ്ടാവും. അതിൻ്റെതായ ഒരു പരിശുദ്ധി. നല്ല ശ്രേഷ്ഠതയെന്ന് തന്നെ പറയേണ്ടത് ആ ജീവിതത്തിൻ്റെ ഒരു പരിശുദ്ധി. അത് ആ ജീവിതത്തിനുണ്ടാവും. അതാണ് അതിൻ്റെ മേന്മ. പക്ഷെ അത് ഏത് തലത്തിലായാലും ശരി, കർമ്മയോഗം എന്ന് പറയുന്നിടത്ത് ബാഹ്യമായ പ്രതിഫലം നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക, അതുമായിട്ട് ബന്ധമില്ല കർമ്മയോഗത്തിന്. അതിനെ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ അതുമായിട്ട് ബന്ധമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? കർമ്മഫലത്തിന് ഹേതുവാകരുത്. ഒരു ജീവൻ കർമ്മഫലത്തിന് ഹേതുവാകുന്നത് അഹന്ത എന്നുള്ള മാധ്യമത്തിലൂടെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഹന്തയെ സ്മരിക്കുന്നിടത്ത് ഈശ്വരനെ സ്മരിച്ചു കഴിഞ്ഞാൽ അയാൾ കർമ്മഫലത്തിന് ഹേതുവായി തീരുന്നില്ല എന്നുള്ളതാണ്. അത് കൂടുതൽ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുകൊണ്ട് അതിനൊരു ലേശം ഭാഗമേ നമ്മൾ സ്പർശിച്ചിട്ടുള്ളൂ. നമ്മൾ സ്വയം തന്നെ അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ശ്ലോകത്തിലേക്ക് നോക്കാം. കർമ്മണ്യേവാധികാരസ്തേ കർമാഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോ സ്വകർമ്മണി. ശാന്തി ശാന്തി ശാന്തി.